ഇവിടെ തുര്യ ജ്ഞാനത്തെ കുറിച്ചാണ്. തുര്യനെ കുറിച്ച് നമ്മൾ നേരത്തെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എവിടെ? മാണ്ഡവ്യത്തിൽ. അത് തുര്യതത്വം. എന്താണ് തുര്യതത്വം? ഇവിടെ പറയുന്നത് ആ തുര്യനെ കുറിച്ചുള്ള ജ്ഞാനം, തുര്യനെ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. അതിനാണ് ഇവിടെ പറഞ്ഞ അഹം ബ്രഹ്മ എന്ന് പറയുന്നു. ഞാൻ രാമനാണോ എന്നറിഞ്ഞത് തുര്യ ജ്ഞാനമല്ല. അത് ഈ പിണ്ഡത്തെ കുറിച്ചുള്ള ഞാൻ, ശരീരം, മനസ്സ്, ഈ നാമരൂപം എല്ലാം ചേർന്ന ഈ പിണ്ഡത്തെ കുറിച്ചുള്ള അറിവാണ് ഒരാൾ ഞാൻ ഇന്നാരാണെന്നറിയും. തുര്യനെ അറിയുമ്പോ എന്താണോ വാസ്തവത്തിൽ താനായിരിക്കുന്നവരത്, തന്റെ വാസ്തവ സ്വരൂപം, തന്റെ പരമാർത്ഥ സ്വരൂപം എന്തെന്നറിയുന്നതാണ് തുര്യനെ കുറിച്ചുള്ള അറിവ്. അതാണ് നമ്മൾ വ്യത്യാസം. ആ അറിവിനെ പലതരത്തിൽ പറയും. ചിലർ പറയും എന്താണ് സമ്യക് ജ്ഞാനം എന്ന് പറയും, ചിലർ പറയും അപരോക്ഷ ജ്ഞാനം എന്ന് പറയും, പിന്നെ പരോക്ഷ ജ്ഞാനം എന്ന് പറയും, ആപാത ജ്ഞാനം എന്ന് പറയും, പലതരത്തിൽ പറയും. അതിന്റെ വ്യത്യാസം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. പരോക്ഷ ജ്ഞാനവും അപരോക്ഷ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞിട്ടുള്ളത്? സമാധിയിലുണ്ടാകുന്ന ജ്ഞാനത്തിന് അഹം ബ്രഹ്മാസ്മി എന്ന്, സമാധിയിലുണ്ടാകുന്ന ജ്ഞാനം അപരോക്ഷ ജ്ഞാനം. സമാധിയിലെ ജ്ഞാനം എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഏതെങ്കിലും ഒന്ന് പറയ. സമാധിയെ കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ്. വിദ്യാരണ്യ സ്വാമി പലരോടൊക്കെ പറയുന്ന എന്താണ്? ഒന്നെങ്കിൽ ശ്രവണം, മനനം, നിധിത്യാസനം. ശരിക്കും വിചാരം ചെയ്യണം. എന്ത് വിചാരം ചെയ്യും? തത്വമസി തുടങ്ങിയ വാക്യങ്ങൾ. അത് വിചാരം ചെയ്യുന്നതിൻ്റെ ഒരു സമ്പ്രദായമുണ്ട്. സമ്പ്രദായം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് തൊമ്പദത്തിന്റെ അർത്ഥം, എന്താണ് തത്പദത്തിന്റെ അർത്ഥം, അതിന്റെ ഐക്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വിചാരം ചെയ്യണം. വിചാരം ചെയ്ത് എന്താണ് അതിനെ പറയുന്ന, എന്താണ് ജീവാത്മ പരമാത്മ ഏകത്വം. അങ്ങനെ വിചാരം ചെയ്ത് മനസ്സ് അതിൽ ഉറപ്പിക്കണം ആ തത്വത്തിൽ. വിചാരം ചെയ്തിട്ടാണ് ഉറപ്പിക്കുന്നത്. വിചാരം ചെയ്യണമെങ്കിൽ അയാൾക്ക് പദാർത്ഥ ജ്ഞാനം, വാക്യാർത്ഥ ജ്ഞാനം, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വേണം. തുമ്മെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തത്തിന്റെ അർത്ഥം എന്താണ്? അതിന്റെ വാച്യം എന്താണ്? അതിന്റെ ലക്ഷ്യം എന്താണ്? പിന്നെ അതിന്റെ ഐക്യം, രണ്ടു ഒന്ന് എന്നെങ്ങനെ മനസ്സിലാക്കണം? അപ്പൊ അതിന് ലക്ഷണാവൃത്തിയിലൂടെ മനസ്സിലാക്കുക. ഇതാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. തത്വത്വം പദങ്ങളുടെ ലക്ഷ്യം ഒന്നാണ്. ലക്ഷ്യം ശുദ്ധമായ ചൈതന്യമാണ്. അത് അതിൽ തന്നെ പല രീതിയാണ്. അതിന് ജീവനെന്ന് പറഞ്ഞാൽ എന്താണ്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് തന്നെ പല കാഴ്ചപ്പാട്, പല പ്രക്രിയകളൊക്കെ ഉണ്ട്. എന്നാലും പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്ന അതാണ് തത്വമസിയുടെ തത്വം പദങ്ങളുടെ ലക്ഷ്യാർത്ഥമാണ് എന്ന് വിചാരം ചെയ്ത് തത്വത്തെ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് ആ തത്വത്തെ ധ്യാനിക്കുക. അപ്പോൾ അയാൾക്ക് സമാധി ഉണ്ടാവും. അങ്ങനെ സമാധി ഉണ്ടായി കഴിഞ്ഞാൽ ആ സമാധിയിലെ ജ്ഞാനം, സമാധി എന്ന് പറയുന്ന ഈ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്ന അവസ്ഥയാണ്. അവിടെ എന്ത് ജ്ഞാനം ഉണ്ടാകും? അഹം ബ്രഹ്മാസ്മി എന്നൊരു ജ്ഞാനം ഉണ്ടാകും. അതാണ് വിചാരത്തിലൂടെ സമാധിയിലെത്തുന്നതിനെ കുറിച്ച് പറയുന്നു വിദ്യാരണ്യ സ്വാമിയും മറ്റും, മധുസൂദന സരസ്വതിയും മറ്റും അങ്ങനെ പറയുന്നവരാണ്. പിന്നെ അവർക്ക് തന്നെ വേറെ പക്ഷമുണ്ട്, ഒരാൾക്ക് വിചാരം ചെയ്യാനുള്ള ശേഷി, ബുദ്ധിക്ക് ശേഷി. വിചാരം ചെയ്യാന്ന് വെച്ചാൽ തത്വം മസീദിന്റെ വാച്യാർത്ഥം രക്ഷാർത്ഥം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തത്വത്തിൽ പിന്നെ ധ്യാനിക്കുകയാണ്. അതിനൊന്നും കഴിയാത്ത ഒരാളാണ്, കാരണം അതിന് പദപദാർത്ഥ ജ്ഞാനം വാക്യാർത്ഥ ജ്ഞാനം ഒക്കെ അറിയും. ശബ്ദവിത്പത്തിക്കുള്ളവർക്കേ അത് പറ്റത്തുള്ളൂ. വ്യാകരണമൊക്കെ അറിഞ്ഞിരിക്കുന്നു, വ്യാകരണമൊന്നും അറിയാത്ത ഒരാളാണെങ്കിലോ? അങ്ങനെയൊന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അഹം ബ്രഹ്മാസ്മി എന്നിരുന്ന് ധ്യാനിക്കുക. ഓം അത് ധ്യാനിച്ചാലും മതി. അഹം ബ്രഹ്മാസ്മി തത്വം മസീത്തിലുള്ള വാക്യങ്ങള് ആവർത്തിക്കുക. നിരന്തരം ആവർത്തിക്കുക എന്നുള്ള എന്നുവെച്ചാൽ അതിന്റെ സാമാന്യമായ അർത്ഥം മനസ്സിലാക്കിയിട്ട്, ഞാൻ ബ്രഹ്മമാണെന്നുള്ളത് ഇത് മനസ്സിലാക്കിയിട്ട്. സംസ്കൃതം അറിയാന്നുള്ളവർക്കാണെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അർത്ഥം മനസ്സിലാകും. മറ്റു ഭാഷയാണെങ്കിൽ അവർ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകണം, നല്ല അർത്ഥം അറിയാതെ പറ്റില്ല. അങ്ങനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവും പകലും ധ്യാനിക്കണം, ജാഗ്രതത്തിലും സ്വപ്നത്തിലും ധ്യാനിക്കണം. ജാഗ്രതത്തിൽ 24 മണിക്കൂറും ധ്യാനിക്കണം, വേറെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കണം. വിചാരിക്കാനൊന്നും പോണ്ട, വിചാരമൊന്നുമില്ല. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കും ഒന്നുണ്ടാവും, ഒരു സുപ്രഭാതത്തിൽ സമാധി ഉണ്ടാവും. സമാധി ഉണ്ടായിക്കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്നവർക്ക് ഞാനും. അപ്പോ വിചാരം ചെയ്യുന്നവരായാലും ശരി, ഉപാസന എന്ന് പറയുന്ന ഇതാണ്, ധ്യാനമാണ് ഉപാസന. മറ്റു വിചാരമൊന്നും കൂടാതെ അഹം ബ്രഹ്മാസ്മിയെ തന്നെ ധ്യാനിക്കും. മറ്റു വിചാരം മനസ്സിൽ വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് സന്യാസവും മറ്റും പറയുന്നത്. സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം ഭിക്ഷയെടുക്കുക, ബാക്കിയുള്ള സമയം മുഴുവൻ പറ്റുമെങ്കിൽ ഉറക്കം കൂടെ കളഞ്ഞിട്ട് ധ്യാനിക്കണം, വേറെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. എത്ര ധ്യാനിക്കാൻ മാത്രം ഇന്ന വേറെ ഒരു പണിയും ചെയ്തു എന്നാലേ പറ്റും. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് മനസ്സ് സമാധിയിലേക്ക് പോയിട്ട് താൻ ബ്രഹ്മമാണല്ലോ, താൻ ബ്രഹ്മമാണെന്നുള്ളത് സത്യമാണ്, അറിയാത്തതുകൊണ്ട് ധ്യാനിക്കുന്നു എന്നാണ്. അങ്ങനെ ധ്യാനിക്കുമ്പം പെട്ടെന്ന് അയാളുടെ മനസ്സ് സമാധിയിലേക്ക് പോയിട്ട് അഹം ബ്രഹ്മാസ്മി ഞാനുണ്ടാവും. വിചാരം ചെയ്താലും ധ്യാനിക്കണം, അതിനാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. വിചാരം കൂടാതെ ധ്യാനിക്കുന്നതിനാണ് ഇവിടെ ഉപാസന എന്ന് പറയുന്നത്. രണ്ടു രീതിയിലായാലും വിചാരം ചെയ്ത് ധ്യാനിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വിചാരം ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിൽ പിന്നെ ധ്യാനം എളുപ്പമാണ്, തത്വം നിശ്ചയമാണ്. അയാള് തത്വത്തെ നിശ്ചയിക്കുന്നു. ധ്യാനിക്കുന്നവൻ അങ്ങനെയല്ല, അവൻ ശ്രദ്ധ കൊണ്ടാണ് ധ്യാനിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞു തരുകയാണ് നമശിവായ എന്ന് ജപിക്കുക, കുറച്ച് കഴിയുമ്പോൾ ശിവൻ വരും എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്യും? ശിവനെ കണ്ടിട്ട് ജപിക്കാൻ പറ്റുമോ? നമശിവായ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരുന്ന ആളിനുള്ള ശ്രദ്ധ, വിശ്വാസം. ഇയാൾ പറഞ്ഞു നമശിവായ എന്ന് ജപിച്ചു കഴിഞ്ഞാൽ നാളെ ശിവനെ പ്രത്യക്ഷമാക്കാം. അങ്ങനെ ഒരു വിശ്വാസം കൊണ്ടാണ്, ശ്രദ്ധ കൊണ്ടാണ് ഉപാസന. വിചാരം ചെയ്ത അങ്ങനെ അല്ല, അയാൾക്ക് ബോധ്യപ്പെടുകയാണ് ഇതാണ് തത്വം. വിചാരം ചെയ്തതിനായിട്ട് യുക്തി ഉപയോഗിക്കുന്നു. പ്രമാണവും യുക്തിയും, പ്രമാണം രണ്ടിടത്തും ഉണ്ട്. ഉപാസിക്കുന്നവനും പ്രമാണമുണ്ട്, ശ്രുതി പ്രമാണമാണ്, അല്ലെ പറയുന്ന ഗുരുവിന്റെ വാക്ക് പ്രമാണമാണ്, അതൊക്കെയാണ്. പക്ഷെ മറ്റിടത്ത് എന്ത് ചെയ്യുന്നു, വിചാരം ചെയ്യുന്നവൻ അവന്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നു, അവന് സ്വയം ഉറപ്പ് വരുന്നു താൻ ബ്രഹ്മമാണ്. പക്ഷെ എത്ര ഉറപ്പിച്ചാലും ആ ജ്ഞാനം പരോക്ഷമായിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് വേറിട്ട് വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതും വെളിച്ചത്തെ കാണുന്നതും പോലെയാണ് വ്യത്യാസമാണ് പറയുന്നത്. അന്ധനോട് വെളിച്ചത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അവന് വെളിച്ചത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടാവും വിശദീകരിക്കുന്ന അനുസരിച്ച്. പക്ഷെ ഒരിക്കലും അവന് വെളിച്ചം അപരോക്ഷമാവുന്നില്ല. അന്ധന് പറഞ്ഞു കൊടുത്താലും അവന് മനസ്സിലാവും ഇരുട്ടിനെ കളയുന്നതാണ്, അതിന് രൂപമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവും. പക്ഷെ ഒരിക്കലും അവന് വെളിച്ചം അപരോക്ഷമാകത്തില്ല, പിന്നീട് പരോക്ഷം ഞാനും ഒന്നുമില്ല. അപ്പൊ വിചാരം കൊണ്ട് പരോക്ഷം ഞാനും ഉണ്ടാവും, പക്ഷെ ധ്യാനം കൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്പോ രണ്ടും തമ്മിൽ വ്യത്യാസം വേണ്ടേ? അപ്പൊ വിചാരം ചെയ്യുമ്പോൾ അവനുണ്ടാകുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ജാഗ്രതത്തിലാണ്. ജാഗ്രതത്തിൽ ശാസ്ത്രമുണ്ട്, ഗുരുവുണ്ട്, കരണങ്ങളുണ്ട്, വിചാരമുണ്ടെല്ലാം. അപ്പൊ അവിടെ എന്തൊക്കെ അറിഞ്ഞാലും അത് ജാഗ്രത ജ്ഞാനമായി, അതാണ് പരോക്ഷം. പക്ഷെ സമാധി ചെല്ലുമ്പോഴോ ഇതുപോലത്തെ ജ്ഞാനമല്ല, അപരോക്ഷം ജ്ഞാനം. അപ്പൊ എന്താ പറയുന്നത്, അജ്ഞാനം എന്ന് പറയുന്നത് ഭാവരൂപത്തിലുള്ളതാണ്. അങ്ങനെ ഭാവവിലക്ഷണമെന്നോ ഭാവമെന്നോ ഒക്കെ പറയും, എന്തായാലും അഭാവമല്ല, നല്ല രചനീയം എന്നൊക്കെ പറയും. ആ അജ്ഞാനത്തെ നശിപ്പിക്കണമെങ്കിൽ അപരോക്ഷമായ ജ്ഞാനം വേണം, പ്രത്യക്ഷമായ ജ്ഞാനം എന്ന് പറയും. എന്തുകൊണ്ട് അജ്ഞാന അഭാവം അല്ല, ഭാവരൂപത്തിലുള്ള അജ്ഞാനമാണ് നശിക്കേണ്ടത്. അതിന് അപരോക്ഷമായ ജ്ഞാനം കൊണ്ട് നശിപ്പിക്കാൻ പറ്റും. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ അജ്ഞാന കാര്യങ്ങളും എല്ലാം നശിക്കുന്നു, പ്രപഞ്ചവും അപ്രത്യക്ഷമാകുന്നു. അതാണ് സമാധിയിൽ എന്ത് ചെയ്യുന്നത്, പ്രപഞ്ചം അപ്രത്യക്ഷമാകുന്നതുകൊണ്ടാണ്. അജ്ഞാന കാര്യമാണ് പ്രപഞ്ചം, സമാധിയിൽ പ്രപഞ്ചവും പോയി അജ്ഞാനവും പോയി, അയാളുടെ ജ്ഞാനം മാത്രം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം മാത്രം. എങ്ങനെയുള്ള ജ്ഞാനം? ഇനി ഉപാസന ചെയ്താലും അങ്ങനെ തന്നെ ശ്രദ്ധാപൂർവം അയാൾക്ക് വിചാരം ഒന്നും ചെയ്ത് തത്വനിശ്ചയമില്ല, പക്ഷെ ശ്രദ്ധാപൂർവം അയാൾ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു സുപ്രഭാതത്തിൽ എന്ത് സംഭവിക്കും? സമാധി ഉണ്ടാവും, അപരോക്ഷം ഞാനും ഉണ്ടാവും. ഈ ജന്മത്തിൽ ഉണ്ടായില്ലെങ്കിൽ യാതൊരു പ്രയാസവും അയാൾക്കില്ല, അടുത്ത ജന്മത്തിൽ ഉറപ്പായും ഉണ്ടാവും. അടുത്ത ജന്മമുണ്ടോ? അതിന് ശ്രദ്ധയാണ്. ശ്രദ്ധയുള്ളവനെ സംബന്ധിച്ച് എത്ര ജന്മം ഉണ്ടാവും? ഗുരു പറഞ്ഞു തന്നെ പ്രയാസപ്പെടണം, നീ ധ്യാനിച്ചോളൂ അഹം ബ്രഹ്മാസ്മി. പക്ഷെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചല്ലോ, കുഴപ്പമില്ല, അടുത്ത ജന്മം സംഭവിച്ചു അയാൾക്കത് മതി. ഉപാസന ശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ്. പിന്നെ അങ്ങനെ ഒരു ശ്രദ്ധയില്ലാത്തവന് പിന്നെ എന്തോന്ന് ആത്മീയത? ആത്മാവെന്ന് പറഞ്ഞാലും അവന് ശ്രദ്ധ വരത്തില്ല. അപ്പൊ ശ്രദ്ധ വേണം ആത്മീയത. ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ടെന്നൊക്കെ അവന് ശ്രദ്ധയില്ലെങ്കിൽ ധരിക്കാൻ പറ്റില്ല. അപ്പോ ഉപാസകനും സമാധി എത്തുന്നതുവരെ പരോക്ഷം ഞാൻ എന്തല്ല, സമാധി എത്തിക്കഴിഞ്ഞാൽ അപരോക്ഷം. പക്ഷെ സമാധിയുടെ പ്രത്യേകത എന്താണ്? അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു വികല്പമാണ് എന്നുള്ളത്. കേവലം ബ്രഹ്മം മാത്രമല്ല, ഒരു ജ്ഞാനം കൂടെയുണ്ട്. ബ്രഹ്മത്തെ വിഷയമാക്കുന്ന ജ്ഞാനം. അതുകൊണ്ടാണ് സമാധി സവികല്പം, സമാധി വികല്പമുള്ള സമാധി എന്ന് പറയുന്നത്. ഇതാണ് പരോക്ഷജ്ഞാനം അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നതിന്റെ പ്രത്യേകത. അവിടെ അങ്ങനെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നതിന് എന്താ പറയുന്നത്? നിർഗുണമാണ്, നിരാകാരമാണ്, നിരവയവമാണ്, എല്ലാം നിഷേധ രൂപത്തിലാണ് പറയുന്നത്. നിഷ്കളം, നിരഞ്ജനം, നിരാമയം, ആനന്ദം, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മത്തെ എങ്ങനെ അറിയാൻ പറ്റും? കാര്യമല്ല, കാരണവുമല്ല, നിർവിഷയം, അതിന് വിഷയമില്ല, അത് വിഷയമല്ല. അങ്ങനെയുള്ള ബ്രഹ്മത്തെ സമാധിയിൽ എങ്ങനെ അറിയുന്നു? അതിനെ കുറിച്ച് അറിവ് എങ്ങനെ ഉണ്ടാകും? അത് പറയുന്നു, ഈ അറിവെന്ന് പറയുന്നത് തുരിയ ബോധമാണ്, വൃത്തിജ്ഞാനമാണ്. തുരിയണെന്ന് പറയുന്നത് എന്താണോ ബോധം തന്നെ. ഈ അറിവെന്ന് പറയുന്നത് പരോക്ഷജ്ഞാനമായാലും അപരോക്ഷജ്ഞാനമായാലും രണ്ടായാലും വൃത്തിജ്ഞാനമാണ്. വൃത്തിജ്ഞാനത്തിന് ബ്രഹ്മം വിഷയമാകാം. അതങ്ങനെ നിർഗുണമായിരിക്കുന്ന ബ്രഹ്മം എങ്ങനെയാ വൃത്തിജ്ഞാനത്തിന് വിഷയമാകുന്നത്? അത് വൃത്തി തന്നെ അതിന്റെ ഉപാധിയാകും. അതിനെ അറിയുമ്പോൾ എല്ലാ വസ്തുക്കളും അറിയുമ്പോൾ അങ്ങനെയാണ്. ഞാൻ ഈ പുസ്തകത്തെ അറിയുന്നു എന്ന് പറഞ്ഞു അറിയുന്നതിന് വേണ്ടി വൃത്തി ഉപാധിയായി. ആ വൃത്തിയെ പറയുന്നതാണ് പുസ്തകാകാര വൃത്തി. പുസ്തകാകാരത്തിലുള്ള ഒരു വൃത്തി ഉപാധിയായി. അപ്പോഴാണ് പുസ്തകത്തെ അറിഞ്ഞത്. ഉപാധി വേണം അറിയാൻ. മനസ്സ് തന്നെ അവിടെ ഉപാധിയാകുന്നു. ഈ പറയുന്ന സമാധിയിൽ ബ്രഹ്മത്തെ അറിയാനും മനസ്സ് തന്നെ ഉപാധിയാവും, വൃത്തി തന്നെ ഉപാധിയും. ഇപ്പൊ സ്വാഭാവികമായ ബ്രഹ്മത്തെ അഹം ബ്രഹ്മാസ്മി എന്ന് അറിയാൻ പറ്റും, നിരുപാധികമായ ബ്രഹ്മത്തെ അറിയാൻ പറ്റും. ബ്രഹ്മസത്യമാണെങ്കിലും ഉപാധിയോടുകൂടി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണ സത്യം അല്ല. അദ്ദേഹത്തെ പറഞ്ഞു ജ്ഞാനമേകമേ നിരുപാധിക സ്വാഭാവികം. അപ്പൊ സ്വാഭാവികമായ ജ്ഞാനം അതാണ് തുരിയൻ ജ്ഞാനത്തിന്റെ വിഷയമായ തുരി. അപ്പൊ അതറിയാൻ കുഴപ്പമില്ല, നിരുപാധികത്തെ അറിയാൻ പറ്റില്ല. വൃത്തി ഉപാധിയായി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്വാഭാവികമായ ബ്രഹ്മത്തിന്റെ അപരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നതാണ് സവികല്പ സമാധി. സമാധിയായ എല്ലാവർക്കും സമാധി എത്തിയ ചിലർക്കൊക്കെ സമാധി വരുന്നുണ്ട്. സ്വാഭാവികമായ തുരിയന്റെ വൃത്തിജ്ഞാനം അതാണ് സവികല്പ സമാധി. അങ്ങനെ പറയാം. ഇതിന്റെ പ്രത്യേകത എന്താണ്? വൃത്തി എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. എന്താ പറഞ്ഞത്? ഉണ്ടായി നശിക്കുന്നതാണ്. പൊതുവെ അങ്ങനെയാണ് സിദ്ധാന്തം. ജ്ഞാനം എന്ന് പറയുന്നത് തുടർച്ചയായി ഉണ്ടാകാം, പക്ഷെ ഉണ്ടായി നിലനിന്ന് നശിച്ചു വീണ്ടും എന്ത് ചെയ്യാം? ഉണ്ടാകാം, നിലനിൽക്കാം, നശിക്കാം. അപ്പൊ ഒരാൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പം ധ്യാനത്തിന്റെ ശക്തി തീവ്രത അനുസരിച്ച് അയാൾക്ക് ജ്ഞാനം തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടേയിരിക്കാം. എത്ര കാലം അയാളിന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുമോ അത്രയും കാലം എന്താ പറയും, അയാളുടെ സമാധിയിലാണ്. അപ്പൊ അയാൾക്ക് ഒരു ജ്ഞാനമേ ഉള്ളൂ. ഒരു ജ്ഞാനം എന്ന് വെച്ചാൽ അത് കേവലം ഒരു ജ്ഞാനമല്ല, തുര്യൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിന്റെ പ്രഭാവം. ധ്യാനവും അങ്ങനെയാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരറിവിനെ ഒരു മണിക്കൂർ മനസ്സിൽ നിർത്താൻ പറ്റില്ല. പിന്നെയോ ധാരയായിട്ട് നീ ആണ് അതിനെ പ്രത്യേക പ്രവാഹം എന്ന് പറയുന്നത്. മനസ്സിലൊരു വിചാരം വരുന്നു, ധ്യാനമാണെങ്കിൽ വീണ്ടും അത് തന്നെ വരും, വീണ്ടും അത് തന്നെ വരും. അതിങ്ങനെ ധാരാവാഹികമായി വന്നുകൊണ്ട് അത് നിങ്ങൾ പഠിച്ചാണ് എത്ര പ്രത്യേകതാനത. ധാരണയും പഠിച്ചെന്താണ്? ദേശബന്ധം എന്ന് പറയും. ബന്ധിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? വിട്ടുപോകുന്നതിനാണ് ബന്ധിക്കുന്നത്. അപ്പൊ തുടർച്ചയായിട്ട് അഭ്യസിക്കുമ്പം സമാധിയിൽ ഞാനുണ്ടായാലും അങ്ങനെ വരും, ധാരാവാഹികമായിട്ട് വരും. പക്ഷെ അത് എന്തിനെ കുറിച്ച്? ബ്രഹ്മത്തെ കുറിച്ചാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണോ അത്, അവിടെ ജീവൻ പരമാത്മാവെന്ന് ഭേദമില്ല എന്ന് വെച്ചാൽ അത് പിന്നെ ഞാൻ ബ്രഹ്മം നീ ബ്രഹ്മം അങ്ങനെയില്ല, ഖണ്ഡമില്ല, ഭേദമില്ല. ഞാനൊരു ബ്രഹ്മം നീ ഒരു ബ്രഹ്മം എന്റെ ബ്രഹ്മം നിന്റെ ബ്രഹ്മം അങ്ങനെയില്ല, ഞാൻ വേറെ പരമാത്മാവ് വേറെ അങ്ങനെയില്ല. അതുകൊണ്ട് അത് അഖണ്ഡമാണ് ബ്രഹ്മം. ഖണ്ഡമില്ലാത്തതിനാണ് എന്ത് പറയുന്നത്? അപ്പൊ അഖണ്ഡമായ ബ്രഹ്മത്തെ കുറിച്ചുള്ള ഈ ജ്ഞാനം, വൃത്തിജ്ഞാനം, അത് ഉണ്ടായി നിലനിന്ന് നശിച്ചാലും അയാളുടെ അഭ്യാസത്തിന്റെ ബലം, അയാൾ എത്ര ശക്തമായി അഭ്യസിച്ചിട്ടുണ്ടോ അതനുസരിച്ച് ആ അഭ്യാസത്തിന്റെ സംസ്കാരം കൊണ്ട് വീണ്ടും അതുണ്ടാവും. അപ്പോ ഉപാസനയിൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ എങ്ങനെയാണോ വൃത്തി പ്രവാഹം ഉണ്ടാകുന്നത്, അതുപോലെ സമാധിയിലും വൃത്തി പ്രവാഹം ഉണ്ടാകും. ആ വൃത്തി പ്രവാഹം എത്ര കാലം ഉണ്ടാകുമോ അത്രയും കാലം സമാധി. ഒരു വർഷം ഒരാൾക്ക് വൃത്തി പ്രഭാവം ഉണ്ടാക്കി, ഒരാൾക്ക് ഒരു വർഷം സമാധിയിരിക്കാൻ പറ്റും. ആ സംസ്കാരം കൊണ്ട് ക്ഷയിക്കും. സംസ്കാരത്തിന്റെ പ്രത്യേകത അതാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന. അപ്പൊ അതിന്റെ ശക്തി കുറയുമ്പം സംസ്കാരം ക്ഷയിക്കും, അല്ലെങ്കിൽ പ്രബലമായ ജാഗ്രത വൃത്തി വരാം. പല കാരണങ്ങൾ കൊണ്ടും പ്രപഞ്ചബോധം വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, സമാധി പോയി, സമാധി. അപ്പോ അതിന് ധ്യാനത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? അയാളവിടെ ഞാൻ ബ്രഹ്മമാണ്, അഖണ്ഡമായ ബ്രഹ്മമാണെന്ന് പറയും. അഖണ്ഡമായ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള വൃത്തിയായതുകൊണ്ട് അതിനെ അഖണ്ഡ ബ്രഹ്മാകാര വൃത്തി എന്ന് പറയും. അഖണ്ഡമായ ബ്രഹ്മത്തിന്റെ രൂപത്തെ വിഷയമാക്കുന്ന വൃത്തി, അതാണ് അഖണ്ഡ ബ്രഹ്മാകാര വൃത്തി. അഖണ്ഡമായ ബ്രഹ്മ സ്വരൂപത്തെ, അഖണ്ഡം എന്ന് വെച്ചാൽ അവിടെ ഞാൻ നീ ഞാൻ ഈശ്വരൻ അങ്ങനെയുള്ള ഭേദമൊന്നും, അതിനെ സാക്ഷാത്കരിക്കുന്ന വൃത്തി സമാധി, സവികല്പ സമാധി. അവിടുത്തെ വികല്പം എന്താണ്? എന്താണ് വികല്പം? ഞാൻ ബ്രഹ്മമാണെന്നുള്ള വൃത്തി. വൃത്തി എന്ന് വെച്ചാൽ ജ്ഞാനം. ആ ജ്ഞാനം തന്നെയാണ് അവിടുത്തെ വികല്പം. ബ്രഹ്മം നിർവികല്പമാണ്, ബ്രഹ്മം ജ്ഞാനസ്വരൂപമാണ്. ജ്ഞാനസ്വരൂപം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ രണ്ടാമതൊരു ജ്ഞാനമില്ല. ഇതങ്ങനെയല്ല, ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന രണ്ടാമതൊരു ജ്ഞാനം എന്റെ ജ്ഞാനം അതാണ്. ബ്രഹ്മസ്വരൂപജ്ഞാനമല്ല, ബ്രഹ്മവിഷയക ജ്ഞാനം. അശുദ്ധ ബ്രഹ്മവിഷയകമല്ല, സ്വാഭാവിക ബ്രഹ്മ വിഷയകം, സ്വാഭാവികമായ ബ്രഹ്മം വിഷയമാകുന്ന ജ്ഞാനം. ആ ജ്ഞാനം നശിച്ചു പോവാ. കുറെ സമയം ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തോരം ചക്രം നിന്നു പോവും. അതുപോലെ ആ ചക്രത്തെ പിടിച്ച് കറക്കി വിട്ടാൽ കുറെ സമയം ഓടുമ്പോൾ എന്ത് ചെയ്യും? അതിനുള്ള ശക്തി ക്ഷയിക്കുമ്പം നിന്നു, അതുപോലെ സമാധി നിന്നുപോകാം. പക്ഷെ അത് അപരോക്ഷ ജ്ഞാനമാണ്. അത് നിന്നുപോകാം, ജാഗ്രതത്തിലേക്ക് വരാം. പക്ഷെ എന്നാലും അതിന് മറ്റൊരു വിശേഷത കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണോ അപരോക്ഷ ബ്രഹ്മജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞു? കഴിഞ്ഞ ദിവസം പറഞ്ഞു അസത്യം. എന്താ സത്യം? പറയുന്ന കേൾക്കുന്നില്ല. എന്തുകൊണ്ട് അസത്യമാകുന്നു? എന്തുകൊണ്ട് അസത്യമാകുന്നു? നശിക്കുന്നുണ്ട്. അത് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യമാണല്ലോ. വേറെ എന്തുണ്ടെന്നാ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടോ? അത് അബാധിതമാണ്, അതിന് ബാധ സംഭവിക്കുന്നു. അത് വിചാരം ചെയ്ത് സമാധി ഉണ്ടായാലും ഉപാസനയിലൂടെ സമാധിയിലുണ്ടായാലും അത് സത്യത്തെ വിഷയമാക്കുന്ന ജ്ഞാനമാണ്. അതുകൊണ്ട് അതിന് അബാധിതം, ബാധിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? അത് മിഥ്യയാണെന്ന് ബോധിക്കാൻ പറ്റില്ല. അത് പ്രമാണജന്യമായ ജ്ഞാനമാണ്, പ്രമേയാണ്. എന്താണ് അവിടെ പ്രമാണം? എന്താണ് പ്രമാണം? വാക്യം, തത്വമസി എന്ന് പറയുന്ന ശ്രുതി വാക്യമോ അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശമോ ഏതാ എന്ന് വെച്ചാൽ, അത് പഴയകാലത്ത് അത് ശ്രുതി വാക്യം, പിന്നീടത് മനുഷ്യന്റെ വാക്യമാണ്. ശ്രുതി എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞ വാക്യം എന്ന് പറയും. ഗുരു ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ പറഞ്ഞ വാക്യമാണ്. അത് ശബ്ദത്തിൽ നിന്ന് അപരോക്ഷം ജ്ഞാനം ഉണ്ടാകുന്നു എന്നുള്ള സിദ്ധാന്തം അനുസരിച്ചാണ് പറയുന്നത്. അദ്വൈതികളെ സ്വീകരിക്കത്തുള്ളൂ. എന്താണോ ശബ്ദാവതപ്പി അപരോക്ഷം ജ്ഞാനം, ശബ്ദത്തിൽ നിന്നും അപരോക്ഷമായ ജ്ഞാനം ഉണ്ടാകണം. ഒരു തത്വമസി എന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ ശിഷ്യൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അപരോക്ഷ ജ്ഞാനം ഉണ്ടാകും. അതുകൊണ്ട് അത് പ്രമേയായതുകൊണ്ട്, പ്രമ അപ്രമേ അല്ലല്ലോ, അത് അപ്രമേയാണെന്ന് ആർക്കും ധരിക്കാൻ പറ്റില്ല. അസത്യമാണെന്ന് ആർക്കും ധരിക്കാൻ പറ്റില്ല. അതിന് വേറെ പ്രമാണമില്ല, വേറെ വഴിയില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അത് നശിക്കുന്നു എന്നുള്ള രീതിയിൽ എന്താണോ അത് അസത്യമാണ്. പക്ഷെ അബാധിതമെന്നുള്ള രീതിയിൽ അത് സത്യമാണ്. രണ്ടും പറയാം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം. ഇത് അങ്ങനെ മനസ്സിലാക്കുന്നതിന്റെ ഒരു പ്രക്രിയയാണ്. ഈ രീതിയിൽ അഹം ബ്രഹ്മാസ്മി മനസ്സിലാക്കാം എന്ന് വിചാരിച്ച് ഈ രീതിയിലെ മനസ്സിലാക്കാവുന്നില്ല. ഇതൊരു രീതി, വേറെ രീതികളുണ്ട്.